ചൈതന്യാദാഗതം സ്ഥൂല സൂക്ഷ്മാത്മകമിതം ജഗത് അസ്ഥി ചെയ്ത് സദ്ഘനം സർവം നാസ്തി ചെയ്ത് സത്തിനെ കുറിച്ചാണ് സത്തിന്റെ നിർവചനം. പൊതുവെ എന്താണ് സത്തിന്റെ നിർവചനം? അതിന്റെ മലയാള അർത്ഥം മൂന്ന് കാലത്തിനും മാറാതെ അതാണ് മൂന്ന് കാലത്തിനും ഒരവസ്ഥയിലും മാറാതെ നിൽക്കുന്നത് സ്വരൂപത്തിൽ നിന്ന് എന്നുകൂടെ പറയും. എന്റെ സ്വരൂപത്തിൽ നിന്ന് ഒരു കാലത്തും ഒരവസ്ഥയിലും ഒരു മാറ്റവും സംഭവിക്കാതെ നിൽക്കുന്ന ഒന്ന് ആണ് സത്തിന്റെ. ശങ്കരാചാര്യർ കൊടുക്കുന്ന നിർവചനമാണ്, വളരെ ലളിതമായൊരു നിർവചനം. കുറച്ചുകൂടി പിൽക്കാലത്തൊക്കെ വന്ന അദ്വൈതികൾ കൊടുക്കുന്ന കുറച്ചുകൂടി വിശദമായൊരു നിർവചനമുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? പറഞ്ഞിട്ടുള്ള പുതിയ കാര്യം അങ്ങനെ പറഞ്ഞു. ഇതെല്ലാം അനുഭവത്തിന് വിഷയമായി. അനുഭവത്തിന് വിഷയമാവുന്നുണ്ട് സത്യം, പക്ഷെ അത്രയും പോരാ. നിർവചനം എന്ന് പറയുന്നത് വളരെ കറക്റ്റ് ആയിരിക്കും. ത്രിവിധ പരിച്ഛേദ ശൂന്യം, മൂന്ന് തരത്തിലുള്ള പരിച്ഛേദങ്ങളും ഇല്ലാത്ത സത്തിന്റെ കുറച്ചുകൂടി കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണമാണ്. മൂന്ന് തരത്തിലുള്ള പരിച്ഛേദം, പരിമിതി, അതില്ലാത്തത് എന്തോ അതാണ് സത്യം. എന്നുവെച്ചാൽ ഈ പറയുന്ന വിവരങ്ങൾ, ഈ നിർവചനങ്ങളെല്ലാം ഈ സത്തിന് മാത്രമേ ചേരൂ, വേറൊന്നിനും ചേരത്തില്ല. സത്വം എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെ, അതുകൊണ്ട് ബ്രഹ്മത്തിന് ഇതൊക്കെ യോജിച്ചു, വേറെടുത്ത് യോജിപ്പിക്കാൻ പറ്റും. മൂന്ന് പരിച്ഛേദങ്ങൾ, കാലപരിച്ഛേദം, വസ്തുപരിച്ഛേദം, അതും അറിയത്തില്ല. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ദേശപരിച്ഛേദം, കാലപരിച്ഛേദം, വസ്തുപരിച്ഛേദം, ദേശപരിച്ഛേദം. അതായത് ഒരു വൃക്ഷത്തെ എടുത്തു കഴിഞ്ഞാൽ അത് കാലപരിച്ഛിന്നമാണ്, കാലം കൊണ്ട് പരിമിതമാണ്. അവരിക്കുണ്ടായി, കുറച്ചു കഴിഞ്ഞ് നശിക്കുന്നു. കാലം കൊണ്ട് പരിച്ഛിന്നമാകുന്നതിനല്ല കാലപരിച്ഛേദം എന്ന് പറയും. ആ കാലപരിച്ഛേദം ഇല്ലാത്തതാണ് സത്ത്. സത്ത് അങ്ങനെ ഒരു കാലത്ത് ഉണ്ടായി പിന്നീട് നശിക്കുന്ന, ബാക്കിയെല്ലാം ഈ കാണുന്നതെല്ലാം എന്താണ്? നമ്മുടെ ദേഹം ഉൾപ്പെടെ കാലപരിച്ഛിന്നമാണ്. കാലം അതിനൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്, ഇത്ര കാലം, അതിനപ്പുറം അതിന് പോകാൻ പറ്റും. സത്ത് അല്ലെങ്കിൽ ബ്രഹ്മത്തിന് അങ്ങനെ കാലം പരിധി നിശ്ചയിക്കുന്നില്ല. അതിന് കാലാതീതം എന്ന് പറയും. പിന്നെ എങ്ങനെ കാലം അതിന് പരിധി നിശ്ചയിക്കും? അങ്ങനെ നമുക്ക് സത്തല്ലാതെ വേറെ ഒന്നിനും ഇവിടെ എടുത്ത് കാണിക്കാൻ പറ്റില്ല. നമ്മളാരിവിടെ ഇല്ലെങ്കിലും സത്തുണ്ടായിരിക്കും. എന്താ ഉറപ്പ്? നമ്മളില്ലെങ്കിലും സത്തുണ്ടാവും എന്നുള്ളതിന് എന്താ ഉറപ്പ്? ഉറപ്പ്. നമ്മളില്ലെങ്കിലും സത്തുണ്ടായിരിക്കുന്നുണ്ട്. നമ്മളില്ലാത്തപ്പോഴും നമ്മുടെ പൂർവികന്മാരുണ്ടായിരുന്നു. നമ്മുടെ പൂർവികന്മാർക്ക് സത്തിന്റെ അനുഭവം ഉണ്ടായിരുന്നു. നമ്മൾ ഇനി ഇല്ലാതെ പോയി കഴിഞ്ഞാൽ സത്തനുഭവം ഉണ്ടാകും ആൾക്കാർക്ക്. അപ്പൊ സത്ത് കാല പരിച്ഛേദരഹിതമാണ്, പിന്നെ ദേശപരിച്ഛേദം. ഒരു വൃക്ഷത്തെ എടുത്തു കഴിഞ്ഞാൽ ദേശപരിച്ഛേദമുണ്ട്. ഒരു വൃക്ഷം, ഇപ്പൊ ഈ കുന്നിൽ നിൽക്കുന്ന വൃക്ഷം അപ്പുറത്ത് കുന്നിലില്ല, ഒരിടത്ത് നിൽക്കുന്നതിന് വേറിടത്ത് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് വൃക്ഷം എങ്ങനെയുള്ളതാണ്? ദേശ പരിച്ഛിന്നമാണ്. ഒരു ദേശത്തിരിക്കുമ്പോൾ വേറെ ദേശത്തിന് ഇരിക്കാൻ കഴിയും. സത്തങ്ങനെയല്ല, ഈ കുന്നിലുമുണ്ട്, ആ കുന്നിലുമുണ്ട്, എല്ലായിടത്തും ഉണ്ട്, ഇന്നുമുണ്ട്, എന്നുമുണ്ട്. സത്തെന്ന് പറയുന്നത് ദേശപരിച്ഛിന്നമല്ല, ദേശപരിച്ഛേദമുള്ളതല്ല, അതില്ലാത്തതുകൊണ്ട് ദേശപരിച്ഛേദ ശൂന്യമാണ്. ഇനി വസ്തുപരിച്ഛേദം, വൃക്ഷത്തിന് വസ്തുപരിച്ഛേദമുണ്ട്. വൃക്ഷസ്യ സുഗതോ ഭേദ പത്രപുഷ്പഫലാദിത വൃക്ഷാന്തര സജാതീയ വിജാതീയശ്ചിദാദിത പറഞ്ഞിട്ടുള്ളതാണ്. കേട്ടിട്ടുണ്ടോ? വൃക്ഷത്തിനെന്താണ്? സ്വഗത ഭേദമുണ്ട്. വൃക്ഷത്തിൽ തന്നെ അതിന്റെ ഭേദമുണ്ട്. അങ്ങനെ വൃക്ഷസ്യ സ്വഗതോ ഭേദം, വൃക്ഷത്തിന് സ്വഗത ഭേദമുണ്ട്. പത്രപുഷ്പഫലാദിത, വൃക്ഷത്തെ മൊത്തം എടുക്കുക, അതിന്റെ വേരും തടിയും ഇലയും പൂവും കമ്പുകളും എല്ലാം കൂടി ചേർത്ത് വൃക്ഷമെന്നെടുത്താൽ അതാണോ പുഷ്പം? അപ്പൊ പുഷ്പഭേദം വൃക്ഷത്തിനുണ്ട്. അതാണോ പത്രം? ഏല ഏല ഭേദം വൃക്ഷത്തിനുണ്ട്. അതാണോ ശാഖ? ശാഖാഭേദം വൃക്ഷത്തിനുണ്ട്. കാരണം വൃക്ഷത്തിന് ഒരുമിച്ചെടുക്കണം. ഒരുമിച്ചെടുത്തു കഴിഞ്ഞാൽ എന്താണ്? വൃക്ഷസ്യ സുഖതോ ഭേദ പത്ര പുഷ്പഫലാദിത, പത്രം പുഷ്പം ഫലം ഇതുകളിൽ നിന്നെല്ലാം ഭേദം വൃക്ഷത്ത് വരും. അതൊരു ഭേദം. പിന്നെ സജാതീയ ഭേദമാണ് വൃക്ഷത്തിന്. ഒരു വൃക്ഷത്തെ എടുക്കുക, അതിന് സജാതീയ ഭേദമുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ആ വൃക്ഷം മാവാണെങ്കിൽ അതിന് പ്ലാവിൽ നിന്ന് ഭേദമുണ്ട്, പ്ലാവാണെങ്കിൽ മാവിൽ നിന്ന് ഭേദമുണ്ട്, തെങ്ങാണെങ്കിൽ രണ്ടിൽ നിന്നും ഭേദമുണ്ട്. അപ്പൊ ഏത് വൃക്ഷം എടുത്താലും അതിന് സജാതീയങ്ങളായ അതേ ജാതിയിൽപ്പെട്ട മറ്റു വൃക്ഷങ്ങളുള്ളതുകൊണ്ട് വൃക്ഷാന്തരം അന്യവൃക്ഷങ്ങളിൽ നിന്നുള്ള ഭേദം ഓരോ വൃക്ഷത്തിലും വരും. വൃക്ഷത്തിൽ നിന്നുണ്ട് സജാതീയ ഭേദമുണ്ട്. ആ സജാതീയ ഭേദം ഇല്ലാത്തതാണ് സത്ത്. സത്തിന് സജാതീയമായി അതേപോലെയുള്ള വേറൊരു സത്തില്ല, ഒരേ ഒരു സത്തേ ഉള്ളൂ, അങ്ങനെ വേറൊന്നില്ല. അതാണ് വൃക്ഷാന്തരാൽ സജാതീയോ വിജാതീയ സ്ഥിരാതീത പറയുന്നു. വിജാതീയ ഭേദമുണ്ട് വൃക്ഷത്തിൽ, വിജാതീയ ഭേദമുണ്ട്. ശിലാതീത വൃക്ഷം ഉണ്ട്, ശില പാറയുണ്ട്. പാറയിൽ നിന്നുള്ള ഭേദം എവിടെയുണ്ട്? അത് ഒരു ജാതിപ്പെട്ടയല്ല, പാറ വേറെ ജാതിയാണ്, വൃക്ഷം വേറെ ജാതിയാണ്. അപ്പൊ വിജാതികളിൽ നിന്നുള്ള ഭേദം, വൃക്ഷത്തിൽ നിന്ന് വിജാതിയായിട്ട് ഒരുപാടുണ്ട്, പാറയുണ്ട്, മണ്ണുണ്ട്, വെള്ളമുണ്ട്, അഗ്നിയുണ്ട്, എല്ലാം വൃക്ഷത്തിൽ നിന്ന് വിജാതികളും. ആ വിജാതീയ ഭേദം വൃക്ഷത്തിൽ വരും. ബ്രഹ്മത്തെ നോക്കുക, ബ്രഹ്മത്തിന് വിജാതീയമായ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ? എല്ലാം ബ്രഹ്മമാണ്. ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. അപ്പൊ ബ്രഹ്മത്തിൽ വിജാതീയ ഭേദവും ഇല്ല, ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ട് ഇവിടെ ഒന്നുമില്ല. ബ്രഹ്മത്തിൽ സ്വഗത ഭേദമില്ല, അതിൽ തന്നെ ഭേദമില്ല. ബ്രഹ്മ ഏകമാണ്. അതുകൊണ്ട് എന്താണ് അതിന് സ്വഗത ഭേദം അല്ലെങ്കിൽ വൃക്ഷത്തിൽ ശില വൃക്ഷത്തിൽ പുഷ്പം ഫലം ശാഖ ഇതിൽ നിന്ന് ഭേദം വരുന്നത്. അതുപോലെ ബ്രഹ്മം എന്ന് പറയുന്നത് സത്ത് എന്ന് പറയുന്ന ഏകരൂപമായതുകൊണ്ട് അതിന് സ്വഗത ഭേദമില്ല. പിന്നെ സത്തിന് സജാതീയമായ വേറെ സത്തില്ല, അതേ വർഗത്തിൽപ്പെട്ട സത്തില്ല. അതുകൊണ്ട് വൃക്ഷത്തിലെ പോലെ മറ്റു വൃക്ഷങ്ങളിൽ നിന്നുള്ള ഭേദം വരുന്ന പോലെ ഇവിടെ വരുന്നില്ല. പിന്നെ സത്തിന് വിജാതീയമായ ഒന്നുമില്ല, സത്തിൽ നിന്ന് അന്യമായ ഇവിടെ ഒന്നും ഇല്ല. അതുകൊണ്ട് വിജാതീയ ഭേദം സത്തിൽ വരില്ല, വൃക്ഷത്തിൽ വരും. അപ്പൊ സ്വഗതം സജാതീയം വിജാതീയം ഈ മൂന്ന് തരത്തിലുള്ള ഭേദം ഇല്ലാത്തതാണ്. എന്ത് വസ്തു പരിച്ഛേദരഹിതം എന്ന് പറയും. മൂന്ന് തരത്തിലുള്ള ഭേദമുള്ളതൊക്കെ വസ്തു പരിച്ഛിന്നമാണ്. ഉദാഹരണം വൃക്ഷം വസ്തു പരിച്ഛിന്നമാണ്, എന്തുകൊണ്ട് അതിന് മൂന്ന് തരത്തിലുള്ള ഭേദം ഉണ്ട്. അപ്പൊ വൃക്ഷം കാലപരിച്ഛിന്നമാണ്, അതുകൊണ്ടായി നശിക്കുന്നതുകൊണ്ട്. വൃക്ഷം ദേശപരിച്ഛിന്നമാണ്, അതൊരിടത്തുണ്ട് ഒരിടത്തില്ല. വൃക്ഷം വസ്തു പരിച്ഛിന്നമാണ്, അതിൽ തന്നെ സ്വഗത സജാതീയ വിജാതീയ ഭേദം വരുന്നു. സത്താണെങ്കിലോ അത് കാലപരിച്ഛിന്നമല്ല, ദേശപരിച്ഛിന്നമല്ല, വസ്തു പരിച്ഛിന്നമല്ല. അങ്ങനെല്ലാത്തോണ്ടെന്ത് വരുന്നു? അതുകൊണ്ടെന്താണ് സത്ത്? ത്രിവിധ പരിച്ഛേദ ശൂന്യമാണ്, അതാണ് സത്ത്. ത്രിവിധ പരിച്ഛേദ ശൂന്യമായ സത്വം എന്ന് പറയുമ്പോൾ അത് ബ്രഹ്മം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. വസ്തു പരിച്ഛേദത്തിന് വേറെ രീതിയിലും പറയും. പഞ്ചഭേദശൂന്യം, അഞ്ച് ഭേദം, അഞ്ച് ഭേദമില്ലാത്ത ഇതാണ് വസ്തു പരിച്ഛേദ. സത്തിന് മാത്രമേ അഞ്ച് ഭേദങ്ങളില്ലാതെയുള്ളൂ. അഞ്ച് ഭേദങ്ങൾ എന്ന് പറയുന്നത് സാധാരണ ദ്വൈതികൾ പറയുന്നത്, അദ്വൈതികൾ നിഷേധിക്കുന്നതും പഞ്ചഭേദം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടായതികളൊക്കെ അംഗീകരിക്കുന്നു, അദ്വൈതി അംഗീകരിക്കുന്നു. ജീവ ഈശ്വര ഭേദം ഒന്നു, ജീവ ഈശ്വര ഭേദം, ജീവജഗത് ഭേദം, ജീവന്മാരുടെ പരസ്പര ഭേദം, എത്രയായി? ഈശ്വര ജഗത് ഭേദം എത്രയായി? ജഗത് പരസ്പര ഭേദം എത്രയായി? അഞ്ച് ഭേദം. ഇതിലെല്ലാ ഭേദവും ഉൾപ്പെടും. ജീവ ഈശ്വര ഭേദം, ജീവ ജഗദ്ഭേദം, ജീവ പരസ്പര ഭേദം, ഈശ്വര ജഗദ്ഭേദം, ജഗത് പരസ്പര ഭേദം, അങ്ങനെ അഞ്ച് ഭേദം. ഈ അഞ്ച് ഭേദം ഇല്ലാത്തതാണെന്ത്? വസ്തു പരിച്ഛേദ ശൂന്യം. ഈ അഞ്ച് ഭേദമുള്ളത് വസ്തു പരിച്ഛിന്നമാണ്. ഈശ്വരനെ തന്നെ എടുക്കുക, ദ്വൈതികളൊക്കെ പറയുന്നത് എന്താണ്? ഈശ്വരൻ വേറെ, ജീവൻ വേറെ. അപ്പം എന്താ ഈ രണ്ടും വസ്തു പരിച്ഛിന്നമായി? ജീവ ഈശ്വര ഭേദം ഒന്നാമത് വരും, രണ്ടിനും വസ്തു പരിച്ഛേദം വരും. പിന്നെ ജീവ ജഗത് ഭേദത്തെ എടുക്കുക, ജീവൻ വേറെ ജഗത്ത് വേറെ, അവിടെ എന്തുവരുന്നു, വസ്തു പരിച്ഛേദം വരുന്നു. ഇനി പറയുന്ന ജീവ പരസ്പര ഭേദം, ആ ജീവൻ വേറെ ഈ ജീവൻ വേറെ, നീ വേറെ ഞാൻ വേറെ, അവിടെ എന്തുവരുന്നു, വസ്തു പരിച്ഛേദം വരുന്നു. ഇനി പറയുന്നു ജീവൻ ഈശ്വരൻ വേറെ ജഗത്ത് വേറെ, ഈശ്വരൻ വേറെ ജഗത്ത് വേറെ, അവിടെ എന്ത് വരുന്നു, വസ്തു പരിച്ഛേദം. പറയുന്ന ജഗത്ത് തന്നെ പരസ്പരം വേറെയാണ്, ജഗത്തിനകത്ത് തന്നെ പല ജഗത്തുകളുണ്ട്, ജഗത്തുകൾ തന്നെ പല ജഗത്തുകളുണ്ട്, ലോകം ജഗത്തെന്ന് വെച്ചാൽ ഇതിനകത്ത് തന്നെ എന്താണ്, പല രാജ്യങ്ങളുണ്ട്, പല ദേശങ്ങളുണ്ട്, പലതും ഉണ്ടല്ലോ. അപ്പൊ ജഗത്തിനെന്ത് വരുന്നു, പരസ്പര ഭേദം വരുന്നു. അതുകൊണ്ട് ജഗത്ത് എന്തായി, അത് ലോകം മുഴുവൻ എന്തായി, വസ്തു പരിച്ഛിന്നമായി. അപ്പൊ ഈ അഞ്ച് ഭേദങ്ങളാണ് പരിച്ഛേദങ്ങൾ എന്ന് പറയുന്നത്. ഈ അഞ്ച് ഭേദങ്ങളും ഇല്ലാത്തതാണ് സത്ത്. ഇനി സത്തിനെടുത്തു നോക്കുക, സത്തിൽ നിന്ന് ഈശ്വരന് ഭേദമില്ല, ജീവന് ഭേദമില്ല, ജഗത്തിന് ഭേദമില്ല, ജീവന്മാർക്ക് പരസ്പര ഭേദമില്ല, ജഗത്തിന് പരസ്പര ഭേദമില്ല, സത്തും ഈശ്വരനും തമ്മിലും ഭേദമില്ല. ഒരു തരത്തിലുള്ള ഭേദവും സത്തിൽ നിന്നൊന്നിനും പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്, സകലതും ഉള്ളത് തന്നെ, സർവതും എന്താണ്, സത്താണ്. സത്തിൽ നിന്ന് ഭിന്നമായിട്ടൊന്നുമില്ല, ഈശ്വരനുമില്ല, ജഗത്തുമില്ല, ജീവനുമില്ല, ഒന്നുമില്ല, സകലതും സത്താണ്. അതാണ് വസ്തു പരിച്ഛേദ ശൂന്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരിടത്തും പറയും, മനസ്സിലായ. അപ്പൊ സത്തിനെ ഒരുപാട് ഒരുപാട് ചർച്ച ചെയ്യുന്നു. ഇനി തർക്കം പഠിച്ചവർക്ക് മാത്രം മനസ്സിലാകുന്ന രീതിയിൽ പറയും. പ്രാഗഭാവ പ്രതിയോഗിത്വം, കാലപരിച്ഛിന്നത്വം, അത്യന്താഭാവ പ്രതിയോഗിത്വം, ദേശപരിച്ഛിന്നത്വം, അന്യോന്യാഭാവ പ്രതിയോഗിത്വം, വസ്തുപരിച്ഛിന്നത്വം, അങ്ങനെയും പറയും. പക്ഷെ അത് മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം, തർക്കം പഠിക്കും. അല്ലാത്തവർക്ക് അത് മനസ്സിലാക്കാൻ പ്രയാസം. പഠിച്ചിട്ടുണ്ടോ? ഓ, പിന്നെ എന്താ, പിന്നെ അത് പറഞ്ഞ ആൾക്കാരെ പേടിപ്പിക്കേണ്ട കാര്യമില്ല. അത് കുറച്ചുകൂടെ കൃത്യമായി പറയുന്നതാണ്. അപ്പൊ ലോകത്തിൽ ഏത് വസ്തു എടുത്താലും ശരി, എന്താണ്, കാല ദേശ വസ്തു പരിച്ഛിന്നമായിരിക്കും. സത്തിനെടുത്തു കഴിഞ്ഞാലോ രാഗഭാവ പ്രതിയോഗിയല്ല എന്ന് വെച്ചാൽ അതൊരിക്കലും ഇല്ലാതിരുന്നിട്ടുണ്ടാകുന്നതല്ല. അത്യന്ത ആ പ്രതിയോഗി എന്ന് വെച്ചാൽ അതില്ലാത്തൊരു സ്ഥലമില്ല. അന്യോന്യാഭാവ പ്രതിയല്ല എന്ന് പറഞ്ഞാൽ അതല്ലാതെ മറ്റൊരു വസ്തുവില്ല. നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്, പക്ഷെ താർക്കിക ഭാഷയിൽ പറയുന്നു. അതാണ് ത്രിവിധ പരിച്ഛേദ ശൂന്യത്വം. ഇതിനകത്തന്നെ കൂടുതൽ കൂടുതൽ വ്യാഖ്യാനിക്കും. ദ്വൈത സ്ഥിതി പോലെയുള്ള പുസ്തകങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു അവിടെ ഇത് കൂടുതൽ വിശദീകരിക്കും. ഇപ്പൊ സത്തെന്ന് പറയുന്ന ഉള്ളി ചെറുതല്ല, മനസ്സിലായ. അങ്ങനെയുള്ള സത്ത് ഘനം, സത്തേവ സത് മാത്രം, സത്സ്വരൂപം, സത്തു മാത്രമാണ് നമ്മൾ ഈ അനുഭവിക്കുന്ന ജഗത്ത്. പക്ഷെ നമ്മളനുഭവിക്കുന്ന ജഗത്ത് സത്ത് മാത്രമാണെന്ന് പറയുമ്പോഴും നമ്മുടെ അനുഭവം ജഗത്ത് അനുഭവം നമുക്കുണ്ട്, നമ്മുടെ മുമ്പിൽ ജഗത്തുമുണ്ട്. അപ്പൊ പിന്നെ സത്ത് മാത്രമാണെന്ന് പറയും, ജഗത്ത് അനുഭവത്തെ അംഗീകരിക്കുകയും ജഗത്തിന് നമ്മള് അനുഭവ വിഷയമായിട്ട് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ സത്ത് മാത്രമെന്ന് അങ്ങനെ പറയാൻ പറ്റും? അപ്പം നമ്മൾ പറയേണ്ടത് സത്തുകൊണ്ട് ജഗത്തുമുണ്ടെന്ന്. പിന്നെ ഈ ലോകത്ത് നമ്മൾ അറിയുന്നില്ലേ, അപ്പം നമ്മുടെ അറിവിന് വിഷയമായിട്ട് ലോകമുണ്ട്, നമുക്ക് ആ ലോകത്തിനെ കുറിച്ചുള്ള അറിവുമുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം സത്തായി തന്നെ അറിയും. പിന്നെ സത്തുണ്ട്, ലോകാനുഭവമുണ്ട്, ലോകമുണ്ട്, എല്ലാം ഉണ്ടല്ലോ. പിന്നെ സത്ത് മാത്രം എന്നങ്ങനെ പറയും, എങ്ങനെയാ പറയുന്നു? അപ്പൊ അതിന് പറയുന്നത് എന്താണ്? രണ്ടു തരത്തിൽ പറയും. ഒന്ന് പറയുന്നത് നിങ്ങളീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജഗത്തും നിങ്ങളുടെ ഈ അനുഭവവും ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് എന്ന് പറയുന്നത് സത്ത്. അങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞാലും അദ്വൈതത്തിൽ അത് ശരി തന്നെയാണ്. മൺപാത്രം എന്ന് പറയുന്നത് മണ്ണ് തന്നെ എന്ന് പറയുമ്പോൾ, ഇനി വേറെ രീതിയിലും പറയാം. എന്താണോ നിങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ച അനുഭവങ്ങളൊന്നും സത്യമല്ല. നമ്മൾ പറയുന്ന സത്തിന്റെ കാര്യമാണ്. അപ്പൊ അതൊന്നേ സത്യമായിട്ടുള്ളൂ. ഞാൻ ലോകത്തെ അറിയുന്നു, ലോകമുണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് അത് സത്യമൊന്നല്ല. മനസ്സിലായോ? അവിടെയാണ് മനസ്സിലാവുക. ഞാൻ ലോകത്തെ അറിയുന്നു, എങ്ങനെ അറിയുന്നു? ഉണ്ടെന്നറിയുന്നു. എനിക്ക് ലോകത്തെ കുറിച്ചുള്ള അറിവുണ്ട്, ലോകമുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകം സത്യം എന്നതിനർത്ഥമില്ല. നിങ്ങളവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്റെ അർത്ഥം എന്താണ്? അതെല്ലാം അസത്യമാണ്. ഇവിടെ പറയാം സത്യദർശനം, മായാദർശനം ഒക്കെ പറയുമ്പോൾ അവിടെയൊക്കെ പറയും, ഇവിടെയും പറയും, അടുത്ത പദ്യത്തിലും പറയും. അതുകൊണ്ട് ലോകാനുഭവമുണ്ട്, ലോകമുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ അതെല്ലാം മിഥ്യയാണ്, സത്യം മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ സത്തൊഴികെയുള്ള എന്തൊക്കെ അനുഭവിക്കുന്നു എല്ലാം മിഥ്യയെന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം സത്തെന്ന് പറയാം. രണ്ടും അദ്വൈതിക്ക് സമ്മതമാണ്. ശങ്കരാചാര്യ മുതലിങ്ങോട്ടുള്ള എല്ലാവർക്കും സമ്മതമാണ്. ഏതാണ് സമ്മതം? ഏതാണ് സമ്മതം? ഉറങ്ങുന്നിരുന്നു. അത് ഉറങ്ങിയാലും പറയാം. ഇങ്ങനെ കാലാട്ടിക്കൊണ്ടിരിക്കുന്നു, അതെന്താണ്? ഉറങ്ങുന്നതിന്റെ ലക്ഷണം. കാരണം പൂച്ച അങ്ങനെയാണ്. പൂച്ച ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യും? എന്റെ വാലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നു. നല്ല ഉറക്കം വെച്ച് ഉറങ്ങുമ്പോഴും അതെന്ത് ചെയ്യും? എന്റെ വാലിങ്ങനെ ആടിക്കൊണ്ടേ. അപ്പൊ വാലാടുന്നുണ്ടാ മനസ്സിലായിക്കൊണ്ടും പൂച്ച ഉറങ്ങുകയാണ് എന്ന് മനസ്സിലാക്കണം. കണ്ടിട്ടുണ്ടോ? അത് എന്തിനാണോ വാലാട്ടുന്നതെന്ന് വെച്ചാൽ അതിന് കുട്ടികളുണ്ടെങ്കിൽ അതിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവര് കളിച്ചോട്ടെ, ഞാൻ ഉറങ്ങിക്കോട്ടെ എന്നുള്ളതാണ്. അവർക്ക് കളിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? വാലിങ്ങനെ ആട്ടിക്കൊടുക്കും. അപ്പൊ അത് കളിക്കും, അത് സുഖമായിട്ട് ഉറങ്ങി. അത് പൂച്ചയ്ക്ക് പറ്റും, വേറെ ആർക്കും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഒരാട് പറയുന്നത് ഇങ്ങനെ കാലാട്ടുകയാണെന്ന് വെച്ചാൽ ഉറങ്ങുന്നു. അപ്പൊ അങ്ങനെ രണ്ട് തരത്തിലും പറയാം. ഒന്നുകിൽ എല്ലാം സത്ത് എന്ന് പറയാം, സദേവ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അത് സദ്ഘനം എന്ന് പറഞ്ഞാൽ അത് തന്നെ എല്ലാം സത്ത്, അല്ലെങ്കിൽ എല്ലാം അങ്ങനെയൊന്നുമില്ല, സത്തല്ലാതെ എന്തൊക്കെയുണ്ടോ അതൊക്കെ അസത്യമാണ്, സത്ത് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാം അസത്യം. അങ്ങനെ രണ്ടു തരത്തിൽ സദ്ഘനം എന്നുള്ളതിന് വ്യാഖ്യാനം. അപ്പോ ഈ പ്രപഞ്ചമെല്ലാം സത്ത് മാത്രമെന്ന് പറയാൻ എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഉത്തരം എന്താണ്? ഇവിടെ പറഞ്ഞ ഉത്തരം, ഈ പ്രപഞ്ചം മുഴുവൻ സത്ത് മാത്രമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞു പ്രപഞ്ച സത്തിൽ നിന്നുണ്ടായതെന്നൊക്കെ പറഞ്ഞു, ഈ പ്രപഞ്ചം മുഴുവൻ സത്താണ്, അസ്ഥിചേ എന്ന് പറഞ്ഞിരിക്കുന്നു. ഉണ്ട് എങ്കിൽ, ഉണ്ട് എങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഉണ്ട് എന്ന് അനുഭവിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നു പ്രപഞ്ചത്തിൽ സർവത്ര ഉണ്ട് എന്നുള്ള അനുഭവം നിറഞ്ഞിരിക്കുകയാണ്. ഊണുണ്ടതല്ല, ഉണ്മ, ഉണ്മയുടെ അനുഭവം പ്രപഞ്ചത്തിൽ സർവത്ര ഉണ്ട്. എന്തിനെ അറിയുമ്പോഴും ഉണ്മ എന്ന് അനുഭവം ഉള്ളതുകൊണ്ട് എന്താണ്, അതുകൊണ്ടാണ് പറയുന്നത് സദ്ഘനം സത്താണ്. സദ്ഘനം എന്നുള്ളതിന് സത്യവ എന്നർത്ഥം പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, പ്രപഞ്ചത്തിന്റെ അപവാദവും. ഇനി പ്രപഞ്ചം മിഥ്യയെന്ന് പറഞ്ഞാലും പ്രപഞ്ചമില്ല, സത്തിൽ നിന്ന് വേറിട്ടൊരു പ്രപഞ്ചമില്ലെന്ന് പറഞ്ഞാലും പ്രപഞ്ചമില്ല, സത്ത് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാലും പ്രപഞ്ചം ഇല്ല. ഇനി പ്രപഞ്ച സത്ത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രപഞ്ചം ഇല്ല, പ്രപഞ്ച സത്ത് തന്നെ എന്ന് പറഞ്ഞാലും പ്രപഞ്ചം ഇല്ല. നല്ല അദ്വൈതം വരത്തുള്ളൂ, രണ്ടുണ്ടായി കഴിഞ്ഞാൽ അദ്വൈതം വരത്തില്ലല്ലോ. പ്രപഞ്ച സത്ത് തന്നെ, രണ്ടിന്റെയും സത്യം അംഗീകരിക്കാൻ പറ്റില്ല, സത്തുകൊണ്ട് പ്രപഞ്ചമുണ്ട് അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല, ദ്വൈതമായി പോകും. അപ്പോ ഈ പ്രപഞ്ച സത്ത് തന്നെ എന്ന് പറയുമ്പോൾ എന്താണ്, സത്തിനെ അംഗീകരിക്കുന്നുള്ളൂ. പ്രപഞ്ചത്തെ സദ്രൂപത്തിൽ അംഗീകരിക്കുന്നു. അങ്ങനെ പിന്നെ വേറെന്ന് പറയുന്നത് എന്താണ്, സത്തെന്നും പ്രപഞ്ചത്തിൽ മുഴുവൻ സത്തിന്റെ സ്ഫുരണമുണ്ടെന്ന് പറയും. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു പ്രപഞ്ചത്തിൽ സത്തിന്റെ. അപ്പോ ചിന്തിക്കുന്നത് എന്താണ് ഈ സ്ഫുരണം എന്ന് പറയുന്നത്, എന്താണ് സ്ഫുരണം, എന്തിനാണ് ഈ സ്ഫുരണം എന്ന് പറയുന്നത്? അറിവിനെ ഉള്ളിൽ ബോധം സ്ഫുരിച്ചു എന്ന് പറയും, ഉള്ളിൽ ബോധം സ്ഫുരിച്ചു എന്ന് പറഞ്ഞാൽ ബോധം ഉണ്ടായി എന്നാണ്. ഇപ്പൊ സത്ത് സ്ഫുരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? സത്ത് സ്ഫുരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താവും? സത്ത് സ്ഫുരിക്കുന്നു, സത്താണ് സ്ഫുരിക്കുന്നത്, എന്താണ് അതിന്റെ അർത്ഥം? ആ ഒറ്റ വാക്കിൽ നിന്ന് സത്ത് എന്താണെന്ന് കൂടിയിട്ട് സത്തെന്ന് പറയുന്നത് അറിവാണ്. എന്തുകൊണ്ട്? പുരിക്കുക എന്ന് പറയുന്ന എന്തിന്റെ ഇതാണ്? പ്രകാശിക്കുക എന്ന് പറയുന്ന അറിവിന്റെ സ്വഭാവമാണ്. അപ്പൊ സത്ത് സ്ഫുരിക്കുന്നു എന്ന് വെച്ചാൽ സത്ത് സ്ഫുരണം അറിവാണ്. അപ്പൊ സത്ത് സ്ഫുരിക്കുന്നു എന്ന് വെച്ചാൽ സത്ത് അറിവാണ്. അതുകൊണ്ടാണ് സത്തിനെ അറിവെന്ന് പറയുന്നത്. സത്തും ചിത്തും ഒന്നെന്ന് പറയുന്നത് കൊണ്ടാണ് സത്തും ചിത്തും ഇത് സ്ഫുരിക്കുന്നു. അതായത് അതിന്റെ വ്യത്യാസം പറയാം. ഇപ്പൊ പുസ്തകത്തെ ഞാൻ അറിയുന്നു എന്നാണ്. പുസ്തകത്തെ അറിയുന്നു എന്ന് പറയുന്നതിന് ഒരു വ്യത്യാസമുണ്ട്. പുസ്തകം അവിടെ അറിവിന്റെ വിഷയമായിരിക്കും. എനിക്ക് പുസ്തകത്തിന്റെ അറിവുണ്ടാകും. അറിവ് വിഷയം എന്നുള്ള വ്യത്യാസം വരുന്നുണ്ട്. പുസ്തകം പുസ്തകമായിട്ട് ഇവിടെ ഇരിക്കും, ഞാൻ പുസ്തകത്തെ അറിയും. അപ്പൊ എന്നിൽ അറിവുമുണ്ട്, ഇവിടെ പുസ്തകമുണ്ട്. സത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല പറയുന്നത്. എന്താണ് സത്ത് സ്ഫുരിക്കുന്നു? സ്ഫുരണത്തിന് ഒരു അർത്ഥമേ ഉള്ളൂ. എന്താണ് അറിവ്? സ്ഫുരണം എന്ന് പറഞ്ഞാൽ അറിവെന്നാണ്. സത്ത് അറിവെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ സത്ത് അറിവെന്ന് പറയുന്നതിന് വ്യത്യാസമില്ല, ഒന്ന് തന്നെ. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും സത്തിനെയും അറിവിനെയും വേർതിരിക്കാൻ പറ്റില്ല. ഏതുപോലെ പുസ്തകം ഞാൻ അറിയുന്നു, അറിവിന്റെ വിഷയമാണ്. പുസ്തകം വിഷയിയാണ് അറിവ്. കാരണം പുസ്തകം നാമരൂപാത്മകമാണ്, നാമരൂപമുണ്ട് അതിൽ. അപ്പോൾ അത് അറിവിന്റെ വിഷയമാണ്, ഞാൻ അറിയും. പക്ഷെ സത്തെന്ന് പറയുന്നത് അങ്ങനെയല്ല. സത്ത് സ്ഫുരിക്കുകയാണ്, സത്ത് അറിവാണ്. അപ്പൊ നമുക്ക് സത്തിൽ നിന്ന് അറിവിനെ വേറെയാക്കാൻ പറ്റില്ല. സത്ത് അറിവായി തന്നെ ഇരിക്കുകയാണ്. സത്തിനെ നമുക്ക് അറിവിനെ വിഷയമാക്കാൻ പറ്റില്ല. പിന്നെ എന്താണ്? സത്ത് സ്വയം പ്രകാശിക്കുന്നതാണ്, അത് അറിവായിരുന്നു. അതുകൊണ്ടാണ് സത്ത് എന്ന് പറയുന്നത് പുറമേ മാത്രമുള്ളതല്ല, നമ്മുടെ ഉള്ളിലുമുണ്ട്. ഞാൻ പറയുന്നു ഞാനുണ്ട്, അവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ എന്റെ അസ്തിത്വമാണ് അവിടെ സ്ഫുരിക്കുന്നത്. ഞാനുണ്ട് എന്ന് പറയുന്നു, പുസ്തകമുണ്ട് എന്ന് പറയുന്നു, പുസ്തകത്തിന്റെ അസ്തിത്വം സ്ഫുരിക്കുകയാണ്. അവിടെയെല്ലാം സത്ത അറിവായി നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സത്ത അറിവ് അനുഭവം എന്നൊക്കെ പറയുന്ന ഒന്ന് തന്നെ, അർത്ഥവ്യത്യാസമില്ല. സത്യം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് എന്ത്? സ്ഫുരണം. അത് തന്നെയാണ് അറിവ്. അത് തന്നെയാണ് അനുഭവം. അപ്പോ നമ്മൾ സാധാരണ പറയും ഉള്ളും പുറവും. ഉള്ള് പുറം. ഉള്ളെന്ന് പറയുന്നത് എന്തിനാണ്? ഉള്ളെന്ന് പറയുന്ന അറിവിനെ തന്നെയാണ്. അറിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉള്ള് എന്ന് പറയുന്നത്. അറിവ് തന്നെയാണ് ഉള്ള്. ഉള്ള് തന്നെയാണ് ഉള്ളത്. ഉള്ളതെന്ന് പറയുന്ന എന്താണ്? ഉള്ള്, സത്ത, അറിവ്, ഉള്ള്, ഉള്ളത് എല്ലാം ഒന്ന് തന്നെ. പിന്നെ അറിവിനെ മാത്രമേ നമുക്ക് ഉള്ളെന്ന് വിളിക്കാൻ പറ്റൂ, വേറെ എന്തിനും അങ്ങനെ പറയാൻ പറ്റില്ല. ഉള്ളെന്ന് പറയാൻ അറിവിനെ മാത്രമേ പറ്റൂ, മറ്റൊന്നിനെ നമുക്ക് ഉള്ളെന്ന് പറയാൻ പറ്റില്ല. അതാണ് സത്തിന്റെ വിശേഷത. അപ്പോ സത്തെന്ന് പറയുന്ന ഉള്ളിലുമുണ്ട് പുറമെയുണ്ടെന്ന് നമ്മൾ സാധാരണ ഭാഷയിൽ പറയും. സത്തുള്ളിലുമുണ്ട് പുറമേയും ഉണ്ട് എന്ന് പറഞ്ഞാൽ സത്ത് തന്നെയാണ് ഉള്ള്. അതുകൊണ്ടാണ് ഞാൻ ഉണ്ട്, ഞാൻ ഉണ്ട്, ഞാൻ ഉണ്ട് എന്ന് പറയുന്നിടത്ത് നമുക്ക് ഞാൻ ഉണ്ട് ഇതിനെ പിരിച്ചെടുക്കാൻ പറ്റില്ല. ഞാനുണ്ടെന്ന് നമ്മൾ ഭാഷയിൽ രണ്ടു വാക്ക് പറയുമെങ്കിലും ഞാനെന്ന് പറയുന്നതിനും ഉണ്ട് എന്ന് പറയുന്നതിനും പിരിക്കാൻ പറ്റില്ല. കാരണം ഞാനെന്ന് പറയുന്ന അറിവാണ്, ഉണ്ട് എന്ന് പറയുന്നതും അറിവാണ്. അദ്വൈത സിദ്ധാന്തത്തിൽ അതുകൊണ്ടാണ് പറയുന്നത് സത്ത തന്നെയാണ് അറിവ്. അതുകൊണ്ടാണ് എല്ലാത്തിനെയും എങ്ങനെ അറിയുന്നത്, സത്തായിട്ട് അറിയുന്നത്. എല്ലാം അറിവ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എല്ലാം അറിവെന്ന് പറഞ്ഞാലും എല്ലാം സത്തെന്ന് പറഞ്ഞാലും ഒന്നാണ്, വ്യത്യാസമൊന്നും. ഓം.